പറയുന്നത് മനസ്സിലാക്കിയാലേ ഇവിടെ പറയുന്ന കാര്യം. ഇവിടെ എന്താ പറയുന്നത്? തുരീയനും അസത്യം എന്നാ പറയാൻ പോകുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഈ നിരുപാധികം സ്വാഭാവികം എന്നുള്ള ശരിക്കും മനസ്സിലാക്കും. ആത്മാവ് അറിവിന് വിഷയമാകുന്നില്ല എന്ന് പറയും. ആത്മാവ് അറിവിന് വിഷയമാകുന്നില്ലെന്ന് വെച്ചാൽ എന്തുകൊണ്ട് അറിയുന്ന വിഷയമാകുന്നില്ല? എന്താ കുഴപ്പം? എന്താ കുഴപ്പം? വിഷയമായാലും എന്താ കുഴപ്പം? ഈ വിഷയമായാലും എന്താ പ്രശ്നം? അറിവിന് വിഷയമാകുന്നില്ല. വിഷയമായാലും എന്താ കുഴപ്പം? ആത്മാവ് അറിവിന് വിഷയമായിക്കോട്ടെ, എന്താ കുഴപ്പം? വിഷയമാകുമ്പോ അസത്യമാകുന്നെങ്കിൽ അസത്യമായിക്കോട്ടെ, ആർക്കാ നഷ്ടം? അങ്ങനെ ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ എന്താ ആത്മാവ് ഉണ്ടായാലും ശരി ആത്മാവില്ലെങ്കിലും ശരി, ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടോ? മനസ്സ് കുറിച്ചില്ലെന്ന് തോന്നുന്നുണ്ട്, ആത്മാവില്ലാതായിക്കോട്ടെ. ആത്മാവിനെ കുറിച്ച് ഇപ്പൊ എന്തിനാ ഇല്ലെന്ന് തോന്നുന്നു, എല്ലാവർക്കും ഉണ്ടെന്നറിയാം. അവനവന് ഉണ്ട്, അതും ആത്മാവുമായിട്ട് എന്താ പറഞ്ഞു. ആത്മാവ് വിഷയമായാൽ ആത്മാവ് നശിച്ചു പോകി നശിക്കട്ടെ, എന്താ കുഴപ്പം? എന്താ വിരോധം വല്ല ഉണ്ട്? അറിവിനും നഷ്ടമുണ്ട്. അവനൊന്നും നശിക്കുമല്ലോ, എന്തായാലും ഒരിക്കൽ ചത്തുപോകും. ഒരിക്കൽ എന്തായാലും നശിച്ചു പോകുമല്ലോ, ഇന്നും ഇങ്ങനെ ഇരിക്കും. അങ്ങനെ അപ്പൊ ഞാനും വന്നാ പിന്നെ മരിക്കത്തില്ല. ആത്മാവ് ഉണ്ടെന്ന് അംഗീകരിക്കുമ്പോഴേ പ്രശ്നമൊക്കെ വരുന്നത്. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവില്ല, നശിച്ചു പോകും. പിന്നെന്താ തന്റെ നാശം എന്ന് പറയുന്നത്? തന്റെ നാശം തന്നെയാണ്. പിന്നെ പൂർണമായും നശിക്കത്തില്ല, ഇത് പൊടിഞ്ഞും പൊട്ടും പൊടിയായിട്ട് അവിടെ ഇവിടെ കിടക്കും. എന്താ കുഴപ്പം? ആത്മാവ് അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ മുഴുവൻ. ആത്മാവിന് അറിവിന് വിഷയമാകുന്നില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ മുഴുവൻ അതാണ്. അതിന്റെ സാരം മനസ്സിലാക്കിയെന്ന് അറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്താ അതിനെ മറ്റൊന്നും അറിയുന്നില്ല. ശരി, ആത്മാവ് വിഷയമായാൽ എന്താ കുഴപ്പം? ആയിക്കോട്ടെ, എന്താ നഷ്ടം? സ്വാഭാവികം ആയിക്കോട്ടെ, എന്തായാലും ഇവിടെ സ്വാഭാവികമായൊന്നും ഇല്ല, ഉണ്ടല്ലോ. പിന്നെന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതാണ്. ഉദാഹരണങ്ങൾ പറഞ്ഞതിന് വേണ്ടിയിട്ടാണ്. അതായത് ആത്മാവ് എന്ന ശബ്ദം പ്രയോഗിക്കുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം സ്വരൂപം എന്ന്. ഏതിന്റെ? ഈ മൊബൈലിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ മൊബൈലിന്റെ സ്വരൂപം. അത് വിഷയമാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും സ്വരൂപം വിഷയമാകുന്നു ഒരിടത്ത്. അതിനാണ് പല ഉദാഹരണങ്ങളും പറയുന്നത്. ഒരിടത്തും അത് സംഭവിക്കില്ല. ആത്മാശ്രയ ദോഷം എന്ന് പറയുന്നതാണ്. ഇവിടെ സ്വരൂപം എന്ന് പറയുന്നതിന് എന്താണ്, അതെന്ത് ആണ് പറയുന്നത്? അറിവാണ്. ഇപ്പൊ അറിവ് ആത്മാവെന്ന് പറഞ്ഞാൽ സ്വരൂപം. ആ സ്വരൂപം എന്താണത്? എന്തിന്റെ സ്വരൂപം? എങ്ങനെയും അറിവാണ്. അത് വിഷയമാകുന്നില്ല. എന്തുകൊണ്ട്? സ്വരൂപം ഒരിടത്തും വിഷയമാകുന്നില്ല, അതിന്റെ ആവശ്യമില്ല. അഗ്നി ഇന്ധനത്തെ ദഹിപ്പിക്കും, പക്ഷെ അഗ്നിക്ക് അതിനെ ദഹിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്താ, എന്താണ് അതിന്റെ പ്രവൃത്തി? അതിന്റെ സ്വരൂപത്തിൽ സംഭവിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പൊ സ്വരൂപം എന്ന് പറയുന്നത് അതി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സ്വരൂപം എന്ന് പറയുന്നത് നിരുപാധികമാണ്. ബാഹ്യമായ വസ്തുക്കളെ സംബന്ധിച്ച് നമുക്ക് നിരുപാധികം എന്ന് പറയുന്ന പൂർണമായ അർത്ഥത്തിൽ പറയാൻ പറ്റില്ല. ഇപ്പോ കാരണം ബാഹ്യമായ ഒന്നിനും തന്നെ സ്വയം നിലനിൽപ്പില്ല. അഗ്നി അതതിനെ ദഹിപ്പിക്കുന്നില്ല, അത് ശരിയാണ്. അതായത് അത് ദഹിപ്പിക്കുക എന്ന് പറയുന്ന ക്രിയ അതി സംഭവിക്കുന്നു, മറ്റൊന്ന് സംഭവിക്കും. അതിന്റെ സ്വരൂപത്തിൽ ക്രിയ സംഭവിക്കുന്നു. എല്ലായിടത്തും ഇതുണ്ട്. പക്ഷെ അത് ആ രീതിയിൽ അത് നിരുപാധികമാണ്, എന്നാൽ പൂർണമായും നിരുപാധികമല്ല. എന്തുകൊണ്ട്? പലതിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അനിന്ദനം വേണം, വായു വേണം, ജ്വലിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ അഗ്നി നിലനിൽക്കും. എന്നാലും അതിന്റെ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അഗ്നി അഗ്നിയെ ദഹിപ്പിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ ആ രീതിയിലാണ് അതിന് നിരുപാധികമായി നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പോ അതിനൊരു നിലനിൽപ്പുണ്ട് അഗ്നിക്ക്. നമ്മൾ പറയുന്നു അഗ്നി ഉണ്ട്. നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതിനെ നമ്മൾ പറയുന്ന അതിന്റെ സത്ത, അതിന്റെ ഉണ്മ എന്ന് പറയും. അപ്പൊ ആ ഉണ്മ എന്ന് പറയുന്നത് അഗ്നി ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ഉണ്മ എന്ന് പറയുന്നത് ഒന്നിനെ ആശ്രയിക്കാൻ നിൽക്കുന്ന ഒന്നാണ്. ഉണ്മ എന്തിനെങ്കിലും ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. അസ്തിത്വം അത് നിരുപാധികമാണ്, ഒന്നിനെ ആശ്രയിക്കുന്ന എല്ലാ രീതിയിലും അത് നിലനിൽപ്പ് എന്ന് പറയുന്നു. പറയുന്നു ഇത് മൊബൈലുണ്ട്, പുസ്തകമുണ്ട്, മേശയുണ്ട്, സർവത്ര എന്ത് വരുന്നു? ആ ഉണ്മയെ നമ്മൾ അനുഭവിക്കുകയാണ് എല്ലായിടത്തും അസ്തിത്വത്തിൽ. അപ്പൊ അസ്തിത്വത്തിൽ ഓരോ വസ്തുക്കളും നമുക്ക് അനുഭവപ്പെടുകയാണ് എന്നാണ്. ഓരോ അനുഭവത്തിനും അസ്തിത്വം നമുക്ക് പ്രകടമാകണം. അതാണ് പറയുന്നത് ഇതുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. ഇതില്ല എന്ന് പറയുന്നിടത്തോ നമ്മളേതെങ്കിലും ഒന്നിന്റെ ഒരു അനുഭവത്തെ അംഗീകരിച്ച് അവിടെ അസ്തിത്വം വരും. ഇല്ലായ്മയെ നമ്മൾ അംഗീകരിക്കണം. അല്ലേ? ഇതില്ല എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ അംഗീകരിക്കുന്ന അവിടെയുണ്ട് അസ്തിത്വം. അപ്പോ എവിടെ അനുഭവം ഉണ്ട് അവിടേക്ക് എന്തുണ്ട്? അസ്തിത്വമുണ്ട്. അപ്പൊ അസ്തിത്വം ഏതെങ്കിലും ഒരു വസ്തുവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നല്ലേ? എന്തുകൊണ്ട്? ആ വസ്തുവില്ലെങ്കിലും അസ്തിത്വമുണ്ട്. ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള അസ്തിത്വം എന്ന് പറയുമ്പോ അത് ആ വസ്തുവിനെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല. കാരണം ആ വസ്തുവില്ലെങ്കിലും അസ്തിത്വം അനുഭവപ്പെടുന്നുണ്ട്, വേറൊടത്തുണ്ട്, മറ്റൊരിടത്തുണ്ട്, ഇല്ലായ്മ പോലും ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്, അഭാവം. അപ്പോ അവിടെ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ഈ അസ്തിത്വം എന്ന് പറയുന്നത് അനുഭവത്തിലാണ്. അനുഭവിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റൂ ഉണ്ട് എന്ന്, അല്ലേ? ഏതെങ്കിലും ഒരു വസ്തുവിനെ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ പറയണം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് അതിനൊക്കെ അനുഭവത്തിൽ നിന്ന് വേർപ്പെടുത്താൻ പറ്റത്തില്ല. എവിടെയൊക്കെ അനുഭവം ഉണ്ടോ അവിടെയൊക്കെ അസ്തിത്വമുണ്ട്. ഗണാനന്ദം അസ്ഥിയത് ഭാതിയത് ഒന്ന് തന്നെ, രണ്ടല്ല ഒന്നാണ്. അസ്തിത്വം ഒന്നും അറിവെന്നും പറയുന്നത് എന്താണ്? ഒന്ന് തന്നെയാണ്. ഇപ്പൊ എന്തായാലും ഞാൻ ചോദിച്ചത്, ആത്മാവ് എന്ന് പറഞ്ഞ സ്വരൂപം അത് വിഷയമായാൽ എന്താ കുഴപ്പം? ഇപ്പൊ സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിഷയമാകേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. സ്വരൂപം ഒരിക്കലും വിഷയം ആകുന്നില്ല. അപ്പൊ സർവത്തിന്റെ സ്വരൂപമായിരിക്കുന്ന എന്താണോ, ഏതാണ് നമ്മൾ സർവത്തിന്റെ സ്വരൂപമായി കാണുന്നത്? അസ്തിത്വം. എല്ലാത്തിന്റെ സ്വരൂപമായി കാണുന്ന അസ്തിത്വത്തെ. അപ്പൊ അസ്തിത്വത്തിലൂടെയാണ് നമുക്കെല്ലാം അനുഭവപ്പെടുന്നത്, അതുകൊണ്ടാണ് അതിന് സ്വരൂപം എന്ന് പറയുന്നത്. അസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം, കേട്ടിട്ടുണ്ടോ? അപ്പൊ അതാണ് സത്യം എന്ന് പറയുന്നത്. ആ സത്യത്തെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ത്? അസ്ഥി അസ്ഥി ഒന്നുകൊണ്ട് ഒന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇതിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ, പുതിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പോ അത് അറിയുന്നവൻ എന്താണ് ആത്മാവെന്ന് പറഞ്ഞാൽ പറയാം, അറിയുന്നവന്റെ സ്വരൂപം. അറിയുന്നവന്റെ സ്വരൂപത്തെ അവൻ എങ്ങനെ അറിയുന്നു? അഹമസ്മി, അഹമസ്മി എന്ന് പറഞ്ഞ അവിടെ അസ്മി എന്നൂടെ വരും, ഞാനുണ്ട്, തന്റെ ഉണ്മയാണ് അറിയുന്നത്, അതാണ് എന്റെ സ്വരൂപം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ബാഹ്യമായ വസ്തുക്കൾ എങ്ങനെ അറിയുന്നു? അവിടെയും ഉണ്മയാണ് അറിയുന്നത്. ഇവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? തന്നെ സംബന്ധിച്ചാലും ശരി, സ്വരൂപം എന്ന് പറയുന്നതും ബാഹ്യമായ വസ്തുക്കളുടെ ആയാലും സ്വരൂപം എന്ന് പറയുന്നത് നമ്മളെങ്ങനെ അറിയുന്നു? അസ്തിത്വമായിട്ടാണ് അറിയുന്നത്. ഈ അസ്തിത്വത്തെ നമ്മൾ അറിയുന്നുണ്ട്, നമ്മുടെ അറിവിനത് വിഷയമാകുന്നുണ്ട് അസ്തിത്വം. പക്ഷെ നമ്മൾ അസ്തിത്വത്തെ അറിയുമ്പോഴെല്ലാം ആ അസ്തിത്വത്തെ വിടാതെ നിൽക്കുന്ന ഒന്നുണ്ട്, എന്താണ്? വിടാതെ നിൽക്കുന്ന എന്താണ്? ഇതുവരെ പറഞ്ഞെന്ന് എന്ത് മനസ്സിലായി? അസ്തിത്വത്തെ വിടാതെ നിൽക്കുന്ന എന്താണ്? അറിവ് അല്ലേ. നമ്മൾ പറയുന്ന എന്താണ്? അസ്തിത്വത്തെ അറിയുന്നു എന്ന് പറയും. അപ്പൊ എവിടെ അസ്തിത്വമുണ്ടോ അവിടെ അറിവുണ്ട്, എവിടെ അറിവുണ്ടോ എവിടെ അസ്തിത്വമുണ്ടോ അവിടെ അറിവുണ്ട്. എന്നുവെച്ചാൽ രണ്ടും ഒന്ന് തന്നെ. പക്ഷെ ഇവിടുത്തെ ഇപ്പൊ പ്രത്യേകത എന്താണ്? എന്ത്? ശരീരം, മനസ്സ് ഇതൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം എന്റെ അറിവിലൂടെ ഞാൻ എന്റെ അസ്തിത്വത്തെ അറിയുന്നു. ബാഹ്യമായ എന്റെ മുമ്പിൽ ഈ വസ്തുക്കളൊക്കെ ഉള്ളപ്പോൾ ഈ വസ്തുക്കൾ എന്ന് പറയുന്ന ഉപാധികളിലൂടെ ഞാൻ എന്ത് പറയുന്നു? അസ്തിത്വത്തെ അറിയുന്നു. ഇതെല്ലാം ഉപാധിയായി അസ്തിത്വത്തിൽ. അപ്പൊ ഇതൊന്നും ഇല്ലാതായി കഴിഞ്ഞാലും എന്ത് വരുന്നു? അസ്തിത്വം നിലനിൽക്കുന്നു. അങ്ങനെ നിലനിൽക്കൂ, ഇതെല്ലാം ഇല്ലാതായ അസ്തിത്വം നിലനിൽക്കും. അങ്ങനെ ഇതെല്ലാം ഇല്ലാതാകുന്ന അഭാവം നമ്മൾ അറിയുന്നുണ്ടോ? ഉണ്ടോ? മേശുവിന്റെ പുസ്തകമില്ല, മുറിയില്ല, ശിവഗിരിയില്ല, ഒന്നുമില്ലാത്ത ഒരു അഭാവം അറിയുന്നുണ്ടോ? എല്ലാത്തിന്റെയും ഇല്ലായ്മ നമുക്ക് അറിയാൻ പറ്റില്ല. പറ്റുമോ? അതില്ല. ഒന്നിന്റെ ഇല്ലായ്മ അറിയുമ്പോൾ വേറൊന്നിന്റെ ഉണ്മ അറിയും. അങ്ങനെ പറ്റും. എല്ലാം ഇല്ല, അങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവത്തില്ല. ഉണ്ടാവും, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവത്തില്ല. അങ്ങനെ വരുമ്പോ എന്തോരും അവിടെയാണ് അറിവും അസ്തിത്വവും പിരിയാതിരിക്കുന്നത്, ഒന്നായിട്ട് തന്നെ ഇരിക്കും. എവിടെ? ഏതില്ലായ്മ? ഏത്? അറിവും അസ്തിത്വം ഒന്നാവുന്ന എവിടെയാണ്? സുഷുപ്തി. അവിടെ അറിവായിട്ട് വേറിട്ട് നിൽക്കത്തില്ല, അസ്തിത്വമായിട്ട് വേറിട്ട് നിൽക്കത്തില്ല. പക്ഷെ അത് നമുക്ക് സുഷുപ്തിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നും കഴിയത്തില്ല. മതി മുതലായവ മാറിയാലും ആത്മാ സ്വത അഴിയാത്ത അറിവ്, സ്വത്വം അസ്തിത്വം വിടാത്ത അറിവായി അവിടെ നിൽക്കുന്നു. എന്ന് വെച്ചാൽ അസ്തിത്വമായി അറിവായി അവിടെ നിൽക്കുന്നു. പക്ഷെ അതിനറിയാനും പറ്റത്തില്ല. എന്തുകൊണ്ട്? ഉപാധികളില്ല. ഉപാധികളുണ്ടെങ്കിലേ ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കടന്നു ആണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇങ്ങോട്ട് കടന്നു വരുമ്പം നമുക്ക് ആ നമ്മൾ കടന്നു വന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ അതൊരു ദൃഷ്ടാന്തമാണ്. അപ്പൊ ഈ ആത്മാവിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് മറ്റു വിഷയങ്ങളെ പോലെ അല്ല, മറ്റു വിഷയങ്ങളെ അറിയുന്ന പോലെ അല്ല. അതാണ് വലിയ വ്യത്യാസം. അതായത് ഇപ്പൊ ഈ മൊബൈലിനെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ എങ്ങനെ പഠിക്കുന്നു? നിങ്ങളുടെ കയ്യിലൊരു മൊബൈല് കിട്ടി. എങ്ങനെ ഈ മൊബൈലിന്റെ അതിന്റെ ഉപയോഗം ആയിക്കോട്ടെ, എങ്ങനെയാ നമ്മൾ പഠിക്കുന്നത്? നമ്മളത് നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പരീക്ഷണമാണ്. എന്തേ? ഒരു മൊബൈൽ കിട്ടി, പുതിയ മൊബൈലാണ്, പുതിയ കമ്പനിയുടെ ആപ്പിളിന്റെ. നമ്മൾ ആൻഡ്രോയിഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ആപ്പിള് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മൊബൈൽ എടുത്ത് വെച്ചിട്ട് പതുക്കെ പരീക്ഷണം തുടങ്ങും. എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒരു നമ്പർ ചേർക്കുന്നത്? എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് ഒരാളെ വിളിക്കുന്നത്? മെസ്സേജ് എല്ലാം പരീക്ഷണമാണ്. പരീക്ഷണം നടത്തി നടത്തി നടത്തി നടത്തി എന്ത് ചെയ്യും? കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ പഠിക്കും. ആരും പറഞ്ഞു തന്നില്ലെങ്കിലും ഭൗതികമായ പഠനങ്ങളുടെ രീതി അതാണ്. അതൊരു വലിയ ശാസ്ത്രജ്ഞൻ ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു ഒക്കെ ഒരുപോലെ തന്നെ. ഒരു മൂടന്റെ കയ്യിൽ മൊബൈൽ കൊടുത്ത അവനും എന്ത് ചെയ്യും? പരീക്ഷണങ്ങൾ, എക്സ്പെരിമെന്റ്സ് എന്ന് പറയും. അതിനോട് പഠി, അതാണ് അതിന്റെ രീതി. ഈ വ്യത്യാസം നല്ലോണം അറിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇത് തന്നെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ തന്നെ സംബന്ധിച്ച് മനസ്സിലാക്കുകയാണ്. അതിൽ തന്റെ ഭൗതികമായ വിശേഷതകൾ പഠിക്കുകയല്ല. പിന്നെ എന്തിനായി പഠിക്കുന്നത്? തന്നെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാ ആത്മാവ് തന്റെ സ്വരൂപം എന്തെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് ഈ പറയുന്ന പോലെ എക്സ്പെരിമെന്റ് ഒന്നും സാധ്യമല്ല. പിന്നെ അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? എങ്ങനെ ചിന്തിക്കും? എന്താ സഹായം? എന്തിനെ അവലംബിച്ച് ചിന്തിക്കും? അത് വേണം, മനസ്സ് വേണം. അതിപ്പോ പരീക്ഷണം നടത്താൻ മനസ്സ് വേണ്ടേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് യഥ ദൃഗ്ദൃശ്യം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ദൃഷ്ടാന്തങ്ങളെ ആശ്രയിച്ചിട്ടാണ് സ്വരൂപത്തെ മനസ്സിലാക്കുന്നത്. എങ്ങനെ? അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുന്നു. ഇതൊരു സയൻസാണ്. അതിന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇതിന് എന്ത് സയൻസ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞൊക്കെ ഇന്ന് അറിഞ്ഞിരിക്കുന്നു എന്ത് സയൻസ് എന്ന് പറഞ്ഞു. ഇതൊരു ഫോർമൽ സയൻസ്. പക്ഷെ വ്യത്യാസമുണ്ട്. ഇവിടെ എങ്ങനെയാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്ന? ദൃഷ്ടാന്തം കണ്ടുകൂടെ എന്നുവെച്ചാൽ സിദ്ധാന്തം, ദൃഷ്ടാന്തം. ഒരു സിദ്ധാന്തത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു? നമ്മള് ദൃഷ്ടാന്തത്തിലൂടെ. സിദ്ധാന്തം എന്ന് വെച്ചാൽ തന്റെ സ്വരൂപത്തെ സംബന്ധിച്ചുള്ള സിദ്ധാന്തം. അവനെ ദൃഷ്ടാന്തങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. അങ്ങനെ പറ്റൂടെ? വേറെ പരീക്ഷണമൊന്നും നടത്താൻ പറ്റില്ല. പരീക്ഷണം നോക്കുകയാണെങ്കിൽ നടത്താം, മനസ്സിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കുന്നു, പരീക്ഷണം ഒക്കെ നടത്താം. ഉപനിഷത്തിൽ തന്നെ പറയും മനസ്സിന് ഇത്ര കലകളുണ്ട്. ആ, നീ ഒരു കാര്യം ചെയ്യും, ഭക്ഷണം കഴിക്കാതെ കിടന്നു, അപ്പൊ നീ പഠിച്ചതൊക്കെ ഓർമ്മയും വരുന്നു. മനസ്സിനെ കുറിച്ചൊക്കെ അത് സാധിക്കും. പക്ഷെ തന്റെ സ്വരൂപത്തെ കുറിച്ചാകുമ്പോ അത് പറയത്തില്ല. അവിടെ എന്താ പറയുന്നത്? ദൃഷ്ടാന്തം. എന്താ ദൃഷ്ടാന്തം? എന്താ ദൃഷ്ടാന്തം? സിദ്ധാന്തത്തെ സിദ്ധാന്തം, ദൃഷ്ടാന്തം. ഇവിടെ സിദ്ധാന്തം എന്താണ്? ഇവിടെ പറയുന്നു നിരുപാധികമാണ്. തന്റെ ആത്മാവ് നിരുപാധികമാണ്. എന്താ ദൃഷ്ടാന്തം? സുഷുപ്തി. ഭാഷകാരൻ പറയും സുഷുപ്തി ദൃഷ്ടാന്ത. സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുന്നു. അതുപോലെ പല ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇപ്പോ ബ്രഹ്മത്തിൽ നന്യമായ ഒന്നുമില്ല എന്ന് പറയും, മൃത്തും ഘടവും പോലെ ദൃഷ്ടാന്തങ്ങളാണ്. ഇപ്പൊ ഒരു സിദ്ധാന്തത്തെ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ വിശേഷം. കാരണം ഇതിനകത്ത് വേറെ പരീക്ഷണമൊന്നും നടത്താൻ പറ്റില്ല. ഇവിടെയാണ് ഈ ഭൗതികശാസ്ത്രം എന്ന് തമ്മിൽ വ്യത്യാസം. ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത് വസ്തുക്കളെ വസ്തുനിഷ്ഠമായി പഠിക്കുകയാണ്. അപ്പൊ വസ്തുനിഷ്ഠമായി മനസ്സിലാകുമ്പോൾ അവർക്ക് എന്ത് വേണ്ടി വരും? അതിൽ ഓരോ പരീക്ഷണം നടത്തേണ്ടി വരും നിരന്തരം. അതാണ് ഫിസിക്സും കെമിസ്ട്രിയും. എന്താ അപ്പോ അവര് വസ്തുനിഷ്ഠമായ പഠനത്തിന് എന്താണോ അതിനെ വിഷയമാക്കുകയാണ്, അവരുടെ ബുദ്ധിക്ക് വിഷയമാക്കുകയാണ്, പരീക്ഷണങ്ങൾക്ക് വിഷയമാക്കുകയാണ്. അങ്ങനെ പരീക്ഷണങ്ങളിലൂടെ എന്തുവരുന്നു? അവിടെ ഓരോ സിദ്ധാന്തത്തെ ആവിഷ്കരിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അവൻ തന്നെ കുറിച്ച് ചിന്തിക്കുന്നു. ഇത് തന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ പരീക്ഷണത്തിന് വിധേയമാകുന്ന ഒരു സാധനമല്ല, ഒരു ഓബ്ജക്റ്റ് അല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പരീക്ഷണം നടത്താം. അപ്പോ അങ്ങനെ വരുമ്പോ എന്ത് വരുന്നു, ചിന്തിക്കുന്നു. ചിന്തയിലൂടെ എന്താണ് അയാളൊരു തത്വത്തിലെത്തിച്ചേരുന്നു. ഇതാണ് ഇതിന്റെ തത്വം, ആത്മാവ് സ്വയം പ്രകാശമാണ്. ഇങ്ങനെ എത്തിച്ചേരും. ശരി, അങ്ങനെ എത്തിച്ചേരുമ്പോ അതിനൊരു സഹായം വേണമല്ലോ ചിന്തയ്ക്ക്. ചിന്തയ്ക്ക് സഹായം എന്ന് പറയുന്നത് തനിക്ക് ബോധ്യപ്പെടാനും മറ്റുള്ള ഒരാളെ ബോധ്യപ്പെടുത്താനും, രണ്ടിനും. തനിക്ക് താൻ ചിന്തിക്കുന്നത് തനിക്ക് ബോധ്യപ്പെടണ്ടേ? അപ്പൊ ഞാൻ പറയണം, ഇരുന്നു കൊണ്ട് പ്രസംഗം നടത്തുകയാണ്, ആത്മാവ് സ്വയം പ്രകാശമാണ് ഈ പറയുന്നത്, എനിക്ക് ബോധ്യം വരണ്ടേ? ആദ്യം തനിക്ക് ബോധ്യം വരിക എന്നുള്ളതാണ്. അങ്ങനെ തനിക്ക് ബോധ്യം വരും, പിന്നെ അത് തനിക്ക് ബോധ്യം വന്ന അത് വേറൊരാൾക്ക് എന്താണ് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അപ്പൊ അവിടെയാണ് പറയുന്നത് എന്താണ്, യഥാ ദൃഗ്ദൃശം. അപ്പൊ അവിടെ എന്തിനെ ആശ്രയിക്കും? ദൃഷ്ടാന്തത്തെ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എക്സാമ്പിൾ എന്ന് പറയും. അപ്പൊ ആത്മനിഷ്ഠമായ, ഇത് വളരെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്, ആത്മനിഷ്ഠമായ മനനത്തിന് നമ്മൾ ആശ്രയിക്കുന്ന എന്തിനെ? എക്സാമ്പിൾ. വസ്തുനിഷ്ഠമായ പഠനത്തിന് നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നത്? എക്സ്പെരിമെന്റ്. രണ്ടും നല്ല വ്യത്യാസം. അപ്പൊ ഇവിടെ നമുക്ക് ആത്മനിഷ്ഠമായ മനനത്തിന് എക്സ്പെരിമെന്റുകളൊന്നും നടക്കത്തില്ല. അത് ഒബ്ജക്റ്റീവ് അല്ല, ആണെങ്കിലേ എക്സ്പെരിമെന്റ് നടക്കത്തുള്ളൂ. ഇനി വസ്തുനിഷ്ഠമായ പഠനം, അത് ദൃഷ്ടാന്തം കൊണ്ട് നടക്കത്തില്ല. പോരാ അതിന്, അതുപോലെ ഇതുപോലെ എന്ന് പറഞ്ഞാൽ പോരെ. കാരണം അതിന് തെളിയിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? പരീക്ഷണം വേണം. അപ്പോ ഇതും വളരെ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. എന്നാൽ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോ പലതിനെ കുറിച്ചും ചിന്തിക്കും, ശരീരത്തെ കുറിച്ച് ചിന്തിക്കും, മനസ്സിനെ കുറിച്ച് ചിന്തിക്കും, പ്രാണനെ കുറിച്ച് ചിന്തിക്കും. അവിടേക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷണങ്ങൾ നടത്താം. അത് വന്ന് വന്ന് വന്ന് വന്ന് ചിന്തിക്കുന്നവൻ അവനിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ പിന്നെ അവിടെ പരീക്ഷണമൊന്നും സാധ്യമല്ല. ഇത് വേർതിരിച്ചറിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ആശയക്കുഴപ്പം വരും. എന്താണ് നമ്മൾ എന്താ പരീക്ഷണം നടത്താത്തത്, കണ്ടുപിടിക്കാത്തത്? അത് ഇത് സാധിക്കുന്ന കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. ആത്യന്തികമായത് എന്താണ്? ഒരു തത്വത്തെ ബോധിക്കുന്നതാണ്. ഒരുപാട് ചിന്തിക്കുന്നതിന് സഹായമായിട്ടാണ് എന്തിനെ സ്വീകരിക്കുന്നത്? ദൃഷ്ടാന്തത്തെ സ്വീകരിക്കുന്നു. അപ്പോ ഇവിടെ എന്തു പറയുന്നു? ആത്മാവ് അത് സ്വരൂപം. ആത്മാവ് എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ അർത്ഥം എന്താണ്? സ്വരൂപം. ആത്മാവിനെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്ക് സമാധാനം വരും, പക്ഷെ കാര്യം മനസ്സിലാക്കാതെ ഈ സമാധാനം വരാമല്ലേ. ഒരാള് പറയുന്നു, വേറൊരാളത് ഏറ്റു പറയുന്നു, വീണ്ടും ഏറ്റു പറയുന്നു. ഈ പറയുന്നവരാരെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലാക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആവർത്തിച്ച് പറയാം. അതിനെ നമ്മൾ മതപ്രഭാഷണം എന്ന് പറയുന്നു. ആരോ പറഞ്ഞു കേട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ആവർത്തിക്കുന്നു. തത്തമ്മ പൂച്ച പൂച്ച മറ്റുള്ളവരും ആവർത്തിക്കുന്നു. നമുക്ക് ദഹിച്ച കാര്യമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കും അല്ലേ. നമ്മൾ കേട്ടാലും നമ്മൾ കേൾക്കാൻ പലതും ബാക്കി കിടക്കും, നമ്മളറിയത്തില്ല. നമ്മൾ അറിഞ്ഞാലും വീണ്ടും അറിയാൻ ബാക്കി കിടക്കാതെ നമ്മളറിയത്തില്ല. വിചാരിക്കും എല്ലാം ശരിയായി. അങ്ങനെ വരുമ്പോഴാണ് സംശയം വരുന്നത്. നമുക്ക് സ്വയം തന്നെ സംശയം തോന്നുന്നു, അതെന്താ അങ്ങനെ? അപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ കേട്ടതും അറിഞ്ഞതും ഒന്നും എന്താ. മാത്രമല്ല, നമ്മള് ഓരോ ദിവസം കേൾക്കുമ്പോ എല്ലാം അറിഞ്ഞു, പിറ്റേ ദിവസം നോക്കി കേൾക്കുമ്പോ എല്ലാം പുതിയതായിരിക്കും. പിന്നെ ഓരോ ദിവസം നമുക്ക് പുതിയ പുതിയ അറിവാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം അറിഞ്ഞു എന്തോന്നു, നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരേ വിഷയം തന്നെ, പക്ഷെ ഓരോ ദിവസവും എന്താണ് പുതുമയുള്ള അറിവ്. ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞത്, വ്യക്തമാക്കാനാണ് പറഞ്ഞത്, ആത്മാവെന്ന് വെച്ചാൽ സ്വരൂപമാണ് അത്, അറിവിന് വിഷയമാകുന്നില്ല, സ്വരൂപത്തിന് വിഷയമാകാൻ കഴിയത്തില്ല. അത് അസാധ്യമായ കാര്യമാണ്. അപ്പോ അങ്ങനെ വിഷയമാകാതിരിക്കുന്നതാണ് എന്റെ നിരുപാധികത എന്ന് പറയുന്നത്. അതേസമയം അത് തന്നെ എന്ത് ചെയ്യുന്നു, വിഷയമാകുകയും ചെയ്യുന്നു, അത് സ്വരൂപമല്ല. പിന്നെയോ അതിന് ചെറിയ മാറ്റം സംഭവിക്കുന്നു, അതിനാണ് സ്വാഭാവികം എന്ന് പറയുന്നത്. അപ്പോ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കത് നിരുപാധികമായിരുന്നു, പിന്നെ സ്വാഭാവികമാകുകയല്ല. എപ്പോഴും ഇതെങ്ങനെ ഇരിക്കുന്നു, നിരുപാധികമായി തന്നെ ഇരിക്കുന്നു. ആ നിരുപാധികമായി ഇരുന്നുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നു, സ്വാഭാവികമാകുന്നു. അതാണ് എന്റെ പ്രത്യേകത. കുറച്ചു കാലം നിരുപാധികമായിരുന്നു, പിന്നെ സ്വാഭാവികമായി അങ്ങനെ അല്ല. എന്നുവെച്ചാൽ അഗ്നി അതിനെ സ്വയം ദഹിപ്പിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു, പിറകിനെ അത് ദഹിപ്പിക്കുന്നു. രണ്ടും ഒരേ കാലത്ത് തന്നെ സംഭവിക്കുകയാണ്, ഒരേ വസ്തു തന്നെ സംഭവിക്കുകയാണ്. അതുപോലെ തന്റെ സ്വരൂപം ഒരിക്കലും, എന്നാലത് നിത്യമാകത്തുള്ളൂ, അത് അസാധ്യമായതുകൊണ്ട്. അത് നിരുപാധികമായിരിക്കുന്നു എന്ന് വെച്ചാൽ സ്വയം പ്രകാശമായിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായി മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. നിരുപാധികമായി ഒന്നിനെയും പ്രകാശിപ്പിക്കത്തില്ല, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുമ്പോ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായി പ്രകാശിപ്പിക്കുന്നു. ഇതൊക്കെ ശരിക്കും ചിന്തിച്ചു മനസ്സിലാക്കും.